ഇതൊരു സംശയമാണ്, അത് നല്ല സംശയമാണ്. ഹരി സർവേഷാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അല്ലെന്ന് പറയുമ്പോൾ ഖരു കൂടി വരും. അല്ലെന്ന് പറയുന്നിടത്ത് ഖരൂടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് വരുമോ വരത്തില്ലേ എന്നുള്ളതാണ്. അവിടെ വരത്തില്ല. ഹല്ലെന്ന് പറയുന്നതിൽ നമ്മൾ ഹശ്ശെന്ന് എടുക്കാവും, സൂത്രത്തിൽ ഹല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഭോ ഭഗവാഗോ പൂർവസിയോ അശി, അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ലോപശാകല്യസി. അവിടെ എന്താ പറയുന്ന അശ്, അവിടെ അശ പറയുന്നു. എന്താണ് ലോപശാകല്യസിയുടെ വൃത്തി? ഇവിടെ അശ്വന്നേ പറയുന്നു. അപ്പോ ഖരു പരവരിക്കുമ്പോഴത്തെല്ലാം സജുഷൊരു വരുന്നുണ്ട്. പിന്നെ അവിടെ ഈ യകാരാദേശത്തിന്റെ പ്രസക്തിയില്ല. ഇത് എഴുതിയാരാണ് ഈ സംശയം? എങ്കിലും വ്യാഖ്യാനം നോക്കിയിട്ടാണ് എഴുതിയത്? എന്താ കാരണം? ഇത് ഭാഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഭാഷ്യമൊക്കെ പഠിച്ച ആളാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. മഹാഭാഷ്യത്തിൽ അപ്പോ അവിടെ ഖര് പരത്തിലിരിക്കുമ്പോഴത്തേക്കും എന്തൊരു സസ്സക്ഷരും ഇതെല്ലാം വരുന്നു. അപ്പോൾ അവിടെ ഈ യലോകത്തിൻ്റെ പ്രസക്തി വരുന്നില്ല. പിന്നെ ശേഷിക്കുന്ന മേലോട്ടുള്ളത് എന്താണ്? അശാണ്. അശില് സ്വരം പോയി കഴിഞ്ഞാൽ പിന്നീട് ശേഷിക്കുന്നത് എന്താണ്? ഹശാണ്. അപ്പോൾ ലോപശാലിസിൽ അശെന്ന് പറഞ്ഞു. കാരണം അച്ചിരിക്കുമ്പോൾ അവിടെ ഏകാരം വരെ ലോപിക്കും. ഇവിടെയാണെങ്കിലോ ഏകാരം വരുന്നത് സ്വരവിരിക്കുന്നിടത്തെല്ലാം വികല്പമായിട്ട് ഏകാരം ലോപിക്കും. ഭൂവഗോപൂർവശി വശി പ്രകാരം വ്യാ വന്നിട്ട് സ്വരവിരുന്നു കഴിഞ്ഞാൽ പരത്തിൽ വികല്പമായിട്ട് ലോകശകലിച്ച് ലോപിക്കും. വ്യഞ്ജനങ്ങൾ ഇരിക്കുമ്പോൾ ഹലി സർവേഷാം പ്രകാരം നിത്യമായി ലോപിക്കും. പക്ഷേ ഹല്ലെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഹല്ലിൽ പെടുന്ന ഖരിന് ഇത് പ്രാപ്തമാകുന്നുണ്ടല്ലോ. ഇവിടെ ഒന്നെങ്ങനെയാ വരുന്നത്? ഏച്ചു അയവ അയവ. അതെന്ത് പറയുന്നു? അച്ച് പരമരിക്കുമ്പോഴാണ് അവിടെ അയ്യ അബു വരുന്നത്. അവിടെ ലോപശകലിൽ ചെന്നിട്ട് വികല്പമായിട്ട് ലോപിക്കും. അത് കഴിഞ്ഞ് പിന്നെ ശേഷിക്കുന്നതാണ് ഹല്ല്. അതില് ഹശ് എന്ന് പറയുന്ന എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഹശ് പരമരിക്കുമ്പോൾ മാത്രമേ ഈവും വീവും വരുന്നുള്ളൂ. ഇവിടെ പിന്നെ വീവ് വരുന്നില്ല. ഭൂഭഗവാഗോപൂർവ ശിവാശി പ്രകാരം യകാരം വരുന്നു. യകാരമുള്ളത് അശ്വന്നല്ലേ പറയുന്നുള്ളൂ. അവിടെ അല്ലെന്ന് പറയുന്നില്ലല്ലോ. ആ യകാരം ലോപിക്കണമെങ്കിൽ പരത്തിൽ ഹല്ല് എന്ന് പറയേണ്ട കാര്യമില്ല, ഹശ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സാധാരണഗതിയിൽ അവിടെ ലോപം പ്രസക്തമാകുന്നത് ആ ഹശ് ഇരിക്കുമ്പോഴേ ഉള്ളൂ. മനസ്സിലായല്ലോ. ഭൂഭഗവാഗോ പൂർവസയോ അശി എന്ന് പറയുന്നത് അശ് പരമരിക്കുമ്പോഴേ അകാരം വരും. അപ്പൊ ലോപം വരുന്നത് എങ്ങനെയായിരിക്കും? അശ് പരമരിക്കുമ്പോഴല്ലേ വരും. അശ്വല് സ്വരങ്ങൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ലോപശകലിസ് പ്രകാരം വരും. വ്യഞ്ജനത്തിൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? ഹശ്. അതിരിക്കുമ്പോഴല്ലേ ലോപം വരത്തുള്ളൂ. ഇവിടെ ഹല്ലെന്ന് പറയേണ്ട ഖരിനെ കൂടെ ഉൾപ്പെടുത്തി ഹല്ലെന്ന് പറയേണ്ട കാര്യം ഇല്ല. ഇങ്ങനൊരു പൂർവപക്ഷം വരും ഭാഷയിൽ. അപ്പോൾ ഒരാളൊരു രൂപത്തെ കാണിക്കും, വൃക്ഷാവ് എന്നൊരു ഉദാഹരണം കാണിക്കും. അതിൻ്റെ ഫലത്തിൽ ഹല്ലിനെ കാണിച്ചുകൊണ്ട്, അതായത് ഖരില്ല ഒരു രൂപത, എന്ന് വെച്ചാൽ കൃത്രിമമായിട്ട് രൂപത്തെ ഉണ്ടാക്കുന്ന, അതിനൊക്കെ നിഷേധിച്ചിട്ട് ഭാഷകാരം പറയും ഇവിടെ ഹലി സർവേഷ എന്ന് പറയുന്ന സൂത്രത്തിൽ ഭോഗോപൂർവസയോ അശി എന്നുള്ളതിൽ നിന്ന് അശിനെ അനുവർത്തിക്കുക, എന്നിട്ട് ഇതിൻ്റെ അർത്ഥം പറയണം ഹശി സർവേഷ, അതിൽ നിന്ന് പിന്നെ അശിനെ മാത്രം എടുക്കുക. അപ്പോൾ ഫലത്തിൽ എന്താണ്, അതൊക്കെ പോട്ടെ, ഫലത്തിൽ എന്ത് വരും, ഹശി സർവേഷ എന്നാണ് ഇതിൻ്റെ താല്പര്യം. ഖരി സർവേഷാവുന്നുണ്ട്, അപ്പോൾ ഹശ് പരവിരിക്കുമ്പോൾ ലോപിക്കും, ബാക്കിയുള്ള ഖരിലാണ് അതിരിക്കുമ്പോൾ സസജുഷൊരു വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ വരും. അതുകൊണ്ട് ഹരി സർവേഷ എന്ന സൂത്രത്തിൽ ഹല്ലെന്ന് പറഞ്ഞാൽ ഖരി ഉൾപ്പെടുമോ എന്നാണ് ചോദ്യമില്ല. ഹരി സർവേഷ എന്ന് പറയുന്ന സൂത്രത്തിൽ ഹശ് മാത്രമേ വരത്തുള്ളൂ. കൊള്ളാം, എന്നെക്കാളും മുമ്പേ ചിന്തിച്ചു പോകുന്നവരുണ്ട്. ഞാനിത് വ്യാഖ്യാനിച്ചത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കണം, അവിടെ ഹല്ലെന്ന് പറയേണ്ട കാര്യമില്ല, ഹശ് എന്ന് പറയേണ്ട കാര്യമുള്ളൂ. അതൊരു നല്ല സംശയമാണ്, വ്യക്തമായല്ലോ. കാരണം ഭോഗോപൂർവസിയോ അശി എന്ന് പറയുമ്പോൾ അശി പരമരിക്കുമ്പോഴാണ് ഇകാരം വരുന്നത്. അശ് എന്ന് പറയുമ്പോൾ അത് അല്ലല്ല, ഖരതിപ്പെടുന്നില്ല. അപ്പൊ ലോകം വരുമ്പോഴും അത്രയും മതി അശ്. അതുകൊണ്ട് അത് തന്നെ അടുത്ത ചോദ്യം. വേറെ അതുപോലെ ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്, അതും അത് തന്നെയാണ്. രണ്ടും ഇത് തന്നെയാണ്. അവിടെ ഇത്രയും മനസ്സിലാക്കുക, അവിടെ ഹശ്യേ വരത്തുള്ളൂ, ഹല്ല് വരത്തില്ല. അണു സൗനസിച്ച അപ്രത്യയ വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കാം. പിന്നെ വരുന്നത് അത് സംസ്കൃതം എന്താണ്, ഇതിപ്പം നമ്മളീ പഠിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. സംസ്കൃതത്തെ എന്താണ് വീണ്ടും ജീവത്ഭാഷയാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇന്നത്തെ കണ്ടീഷനിൽ സാധ്യമല്ല. ഇനി ലോകമൊക്കെ മാറി മറിഞ്ഞ് വരുന്ന ഒരു കാലം വന്നു നടന്നിരിക്കും. കാരണം ഇവിടെ അത് പ്രയാസമാണ്, വീണ്ടും തിരിച്ച് പഴയതുപോലെ കൊണ്ടുവരിക എന്ന് പറയുന്നു. ഇവിടെ ഇന്നത്തെ കാലത്ത് പണ്ട് എന്താണ് ഹിബ്രു ഭാഷയത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചരിത്രം സംസ്കാരം ഒക്കെ വ്യത്യസ്തമാണ്. ഭാരതത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സംസ്കാരത്തിലുള്ള പല മതക്കാർ, അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരാണ് അവരുടെ ഒരു ഭാഷയെ മാറ്റിയെടുത്തത്, പഴയ ഭാഷയെ. അവിടെ ഒരു അത് ഒരു മതത്തിൻ്റെ കാര്യമാണ്, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പല മതക്കാർ താമസിക്കുന്ന സ്ഥലമാണ്, ജീവിക്കുന്ന സ്ഥലമാണ്. ഭാഷയൊന്നും നമുക്ക് ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. സ്വയം സ്വീകരിച്ചാലേ പറ്റൂ, അതൊരിക്കലും സ്വീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സംസ്കൃതം ജീവത്ഭാഷയാകാമെന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. പിന്നെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് കുറച്ച് സമയവും അവസരവും, പ്രത്യേകിച്ച് വേറെ ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങളും ഇല്ലാത്തതുകൊണ്ട് പഠിക്കാം. അതിനും മറ്റും നടക്കുന്ന കാര്യമില്ല. അത് ശരിയാണ്. എന്തുകൊണ്ട്, അവിടെ ഒരു ഒരു മതമാണത്, യഹൂദ മതം. അവരത് പഠിച്ചു, അതവിടെ സാധിക്കും. ഇവിടെ അതാണോ? ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള നല്ല സ്വപ്നങ്ങൾ നല്ലതാണ്, നമുക്ക് അതിലൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകാം. പ്രായോഗികമാകുന്ന കാര്യങ്ങളല്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇതല്ലാതായി മാറണം, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അത് തന്നെയാണ് ചോദ്യം. അതിനെക്കുറിച്ച് രണ്ടുമൂന്ന് പേര് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിക്കുന്നത് സൂത്രങ്ങൾ, സാമാന്യ സൂത്രം ഏതാണ്, അപവാദ സൂത്രം ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്നാണ്. ഇത് ഞാൻ പല ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്, പല ഉദാഹരണങ്ങളിൽ വിശദീകരിച്ചതാണ്. ഒരു തവണയല്ല, അതിനാദ്യം ഒരു ഉദാഹരണം പറഞ്ഞാണ്, 10 ഏക്കറിന് 2 ഏക്കറിൻ്റെ ഉദാഹരണം പറഞ്ഞു, തക്ര കൊണ്ടിന് ന്യായം പറഞ്ഞു. അപ്പോൾ ഒന്ന്, ഈ ചോദ്യം ചോദിക്കുന്ന ആൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും വ്യാഖ്യാനം വായിച്ചുകൊണ്ടിരിക്കും, ഞാൻ പറയുന്ന കാര്യങ്ങളും വ്യാഖ്യാനവുമായിട്ട് ഒത്തുവരുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്തയായിരിക്കും, ദിവാസ്വപ്നത്തിലായിരിക്കും. ക്ലാസ്സിൽ ഏകാഗ്രത വരുന്നില്ല, അതാണ് ഇന്ന കുഴപ്പം. പറയുന്ന ശ്രദ്ധിക്കുക, എന്നല്ലാതെ ഇതിന് വേറെ ഇനി ഞാൻ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. ഒരു തവണയല്ല, ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞ ഒരു കാര്യമാണ് അത്. സാമാന്യം അവവാദമൊന്നും മനസ്സിലാക്കുമെന്ന് ആദ്യം ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതി ചോദിച്ചു. എന്നാലും പറയാം, അതായത് വളരെ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, വളരെ വലുതായി കാണും. ആവശ്യമില്ലാതെ ചിന്തിക്കും, കാട് കയറി ചിന്തിക്കും, അതുകൊണ്ട് കാര്യമില്ല. ഒരു സൂത്രത്തിന് പ്രവർത്തിക്കാൻ കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ അത് സാമാന്യം, ഒരു സൂത്രത്തിന് പ്രവർത്തിക്കാൻ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിൽ അത് അപവാദം, കൂടുതൽ നിമിത്തങ്ങളുണ്ടെങ്കിൽ സാമാന്യം. ഇവയാണ് ചില അച്ഛന്ന് പറഞ്ഞു. അപ്പോൾ അച്ച് പരവരിക്കുമ്പോൾ എണ്ണിനെ പ്രവർത്തിക്കാം. ഈ ഇടസ്ഥാനത്ത് എണ്ണ ഒരു അച്ച് പരവരിക്കുമ്പോൾ അച്ചവിടെ ഇരുന്നാണ്, അപ്പോൾ അത് സാമാന്യമായി. കൂടുതൽ അച്ചവിടെ ഇരുന്നാലും പ്രവർത്തിക്കാമല്ലോ. അഗസ്വൻ എതിർക്കിൽ എന്ത് പറഞ്ഞു, ഒരു വർണ്ണത്തിന്റെ സവർണമായ ഒരു വർണ്ണം പരവിരുന്നാലേ അതിന് പ്രവർത്തിക്കാൻ പറ്റും. അച്ഛന്ന് മാത്രമല്ല പറഞ്ഞു, ഇവിടെ സവർണമായ അച്ഛന്ന് പറഞ്ഞു. ദീർഘം പറഞ്ഞെങ്കിൽ ഒരച്ഛന്റെ സവർണമായ അച്ഛ പരവിരും, അച്ഛന്നുമല്ല അവിടെ പറഞ്ഞു, അക്കഹ എന്ന് പറഞ്ഞു. അക്കിന് സവർണമായ അച്ഛന്ന് പറയുമ്പോൾ എന്തോരും അതിൻ്റെ ഇടം കുറഞ്ഞെന്നുകൊണ്ട് അക്കിന് സവർണമായ അച്ഛന്ന് പറയുമ്പോൾ അത് അക്ക് മാത്രമാണ്. ഇവിടെ ചിന്താ പറഞ്ഞത് കെന്റെ സ്ഥാനത്ത് എണ്ണവരും അച്ച് പരമായിരിക്കുന്നു. അഗസ്വന് ദീർഘ എന്ന് പറഞ്ഞു, അക്കിന് സവർണമായ അച്ഛരുന്നാലേ അത് പ്രവർത്തിക്കുന്നു. പറഞ്ഞാൽ അക്കിന് സവർണമായ അച്ഛന്ന് പറയുന്നു, അക്കിന് സവർണമായ അക്കാണ്, വേറൊന്നും സവർണമാകത്തില്ല. അപ്പം അതിന് പ്രവർത്തിക്കാൻ അവകാശം കുറഞ്ഞു. അതുകൊണ്ടാണ് അസൂത്രത്തെ നമ്മൾ മാറ്റി പറഞ്ഞത്, എന്താണ് അക്കോ അക്കി ദീർഘ, അക്കിന്റെ പരത്തിൽ അക്കിരിക്കുമ്പോൾ ദീർഘം വരും. അപ്പൊ അച്ഛെന്ന് പറയുന്നതിൽ കൂടുതൽ വർണ്ണങ്ങളുണ്ട്, നിമിത്തം ഒരുപാടുണ്ട്, അപ്പോൾ അത് സാമാന്യ സൂത്രം. അഗതസവണ ദീർഘ എന്ന് പറയുന്നിടത്ത് അക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഫലത്തിൽ എങ്ങനെ കിട്ടും, അക്കിന്റെ സവർണമായ അച്ഛെന്ന് പറയുമ്പോൾ അത് അക്കായിരിക്കും, വേറൊന്നും അതിന് സവർണമാകത്തില്ല. ആയുടെ സവർണം എന്ന് പറഞ്ഞാൽ ആയെ വരത്തുള്ളൂ, ഈ വരത്തില്ല. ഈയുടെ സവർണം എന്ന് പറഞ്ഞാൽ ഈയെ വരും, ഊ വരത്തില്ല. അങ്ങനെ വരുമ്പോൾ അക്കെന്ന് പറയുന്നതിന്റെ സവർണം എന്തായിരിക്കും, അക്കാണ്. അപ്പോൾ അതിൻ്റെ പരത്തിൽ പറയുന്ന നിമിത്തം അച്ച് പോയിട്ട് അവിടെ അക്കായി, അപ്പോൾ അതിൻ്റെ പ്രവർത്തിക്കാനുള്ള അവകാശം, അതാണ് നിരവകാശം, അപവാദം, അപവാദം, ബാധ എന്നെല്ലാം പറയുന്ന ഒരർത്ഥത്തിൽ തന്നെ ചിലയിടത്തൊക്കെ ചെറിയ വ്യത്യാസം വരും. മനസ്സിലായല്ലോ. ഇതോ എണച്ചി എന്ന് പറയുന്നിടത്ത് അച്ച് പരത്തിലിരിക്കും, പ്രവർത്തിക്കാം ഇക്കിനെന്ന് പറയും. അതേസമയം എന്ന് പറഞ്ഞാൽ അക്കിന് സവർണമായ അച്ഛെന്ന് പറഞ്ഞു, സവർണമായ അച്ഛെന്ന് പറയുന്ന അക്കേ ഉള്ളൂ. അപ്പോൾ അക്കിൻ്റെ പരത്തിൽ അക്കിരുന്നാലേ അതിന് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രവർത്തിക്കാനുള്ള അവകാശം ഇടം കുറഞ്ഞു. ഇത് വേണച്ചെങ്കിൽ 10 ഏക്കർ ഉണ്ടെങ്കിൽ അഗസ്ത്യന് ദീർഘ 2 ഏക്കറേ ഉള്ളൂ. അപ്പോൾ അവിടെ അത് പ്രവർത്തിക്കും. പാണിനി ദുർബലനെ സംരക്ഷിക്കും. അതാണ് ഇത് ഓരോ സ്ഥലത്തും വരുമ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം. പക്ഷെ ആദ്യം ഇത് പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഇവിടെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ വ്യാഖ്യാനങ്ങൾ തുറന്നു വെച്ചിട്ട് അതിൽ കണ്ണൊന്നും ഓടിച്ചിരിക്കരുത്. റിസർച്ച് നടത്തരുത്. അതൊക്കെ വീട്ടിൽ പോയിട്ട് റിസർച്ച് നടത്താം. ഇത് തന്നെ ശ്രദ്ധിച്ചിരിക്കുക, വേറെ ഒന്നും ശ്രദ്ധിക്കരുത്, വിട്ടുപോകും. പിന്നെ ചോദിക്കുന്നത്, അങ്ങനെ വിഷ്ണുദയ എന്ന രൂപം കിട്ടി. ഇവിടെ അഗസ്ത്യവർണ്ണ ദീർഘത്തിൽ വിഷ്ണു ഉദയ, വിഷ്ണുദയ ദീർഘം കിട്ടും. എങ്ങനെ വിഷ്ണുദയ നല്ല രൂപമെന്ന് മനസ്സിലാക്കും? വിഷ്ണുദയ എന്നുള്ള രൂപം കിട്ടി. വിഷ്ണുദയ വിഷ്ണുദയ അത് അവിടെ മനസ്സിലാക്കി. വിഷ്ണുദയ എന്നിരുന്നപ്പോൾ വിഷ്ണുദയ, ഇവിടെ വിഷ്ണുദയ എന്തുകൊണ്ടായിക്കൂടാന്നാണ്. കാരണം വിഷ്ണു ഉദയ എന്ന് പിരിച്ചു കഴിഞ്ഞപ്പോൾ ദീർഘം വന്ന് വിഷ്ണുദയ എന്ന് തോന്നും. അവിടെ വിഷ്ണുദയ എന്ന് എന്തുകൊണ്ടായിക്കൂടാന്ന്. അങ്ങനെയില്ല, അങ്ങനെ രൂപമില്ല. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ചക്ക നിന്നുകൊണ്ടായിക്കൂടാന്ന് ചോദിച്ചാൽ എന്ത് പറയും? അങ്ങനെ ചോദിക്കുന്ന അർത്ഥമില്ല. കാരണം വിഷ്ണുദയ എന്നുള്ളത് കിട്ടിയാൽ നമുക്ക് മനസ്സിലായി വിഷ്ണു അധികം ഉദയ വിഷ്ണുദയ. അത് വിഷ്ണുദയ എന്നെങ്ങനെ ആയിക്കൂടാന്നാണ്. വേറാളിനോട് ഇവിടെ ചക്ക നിന്നുകൊണ്ടായിക്കൂടാന്ന് ചോദിച്ചാൽ എന്ത് പറയും? അങ്ങനെ ഒരു ഇല്ലാത്തതെങ്ങനെയാകും? വിഷ്ണുദയ എന്നൊരു ശബ്ദമേ ഇല്ല. ഇല്ലാത്തത് എന്തുകൊണ്ടായിക്കൂടാന്ന് ചോദിച്ചാൽ എങ്ങനെയാ, എന്താ മറുപടി പറയുന്നത്? അപ്പൊ ഇത് ഇല്ലാത്ത രൂപങ്ങൾ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ സംശയിക്കാൻ പറ്റും? ഇത് ഉള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ. അങ്ങനെ ഇപ്പോൾ ഒരു പുതിയൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ഈ ശബ്ദം എന്തുകൊണ്ടായിക്കൂടാന്ന് ചോദിച്ചാൽ ആർക്ക് മറുപടി പറയാൻ പറ്റും? വിഷ്ണുദയ എന്ന് പറയുന്നൊരു ശബ്ദം സംസ്കൃതത്തിലേ ഇല്ല, വിഷ്ണുദയ. പിന്നെ അത് അങ്ങനെ ഒന്നും ആയിക്കൂടാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഉദയ എന്നൊരു ശബ്ദമുണ്ട്. ഇനി എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? വിഷ്ണു ഉദയ അങ്ങനെ ഒരു വിഷ്ണു എന്നൊരു ശബ്ദമില്ല. വിഷ്ണു എന്നൊരു ശബ്ദമുണ്ട്, ഉദയ എന്നുള്ള ഒരു ശബ്ദമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. വിഷ്ണുദയ എന്ന് ദീർഘവും. പിന്നെ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ വയ്യാത്തൊരു രൂപം എന്തുകൊണ്ട് വന്നുകൂടാന്ന് ചോദിച്ചാൽ അത് എനിക്ക് ചോദിക്കാനുള്ള, എന്തിനിങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോകുന്നു? എത്രയോ നല്ല കാര്യം ചിന്തിക്കാറുണ്ട്, ഈ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കാൻ പോകുന്നു എന്തിന്? ലോകത്തില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതാ കുഴപ്പം. ആവശ്യമില്ലാത്ത ചിന്തിക്കാൻ പോകരുത്. അങ്ങനെ ഒരു സാധ്യതയില്ലാത്തതിനൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ വന്നുകൂടെ ഇങ്ങനെ വന്നുകൂടെ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്നേക്കും? അങ്ങനെ പോയാൽ അത് ബുദ്ധിമുട്ടാവും. ഇതിപ്പോ ഇവിടെ രാത്രിയാണോ എന്ന് ചോദിക്കുമ്പോഴാണോ സമാധാനം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ആദ്യം ചോദ്യം ആവശ്യമുള്ളതാണോ എന്ന് ചിന്തിക്കണം. ശ്രീ പ്ലസ് ഈശഹ ശ്രീ സഹ. ശരി, ഇവിടെ ശ്രീ ഈശ ഇങ്ങനെ പിരിച്ച് ശ്രീശ എന്നുള്ളിടത്ത് പ്ലസ് ഇ പ്ലസ് ഈശ ഇങ്ങനെ പിരിച്ച് ശ്രീ ഈശ എന്നും വരാമല്ലോ എന്ന് ആര് പറഞ്ഞു? ഇതൊക്കെ ഭാഷയെന്ന് പറയുന്നത് നമ്മളുണ്ടാക്കിയെടുക്കുന്നതല്ല. ഞാനോ അല്ലെങ്കിൽ പാണിനിയോ ആരെങ്കിലും ഉണ്ടാക്കുന്ന ഭാഷ ലോകത്തുള്ളതാണ്. ആദ്യമേ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബുദ്ധിയിൽ സങ്കല്പത്തിൽ ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെ പാണിനിയോ ആരായാലും നിസ്സഹരായി പോവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഈ ഇങ്ങനെ പിരിച്ച് സിറ് ഈശ എന്നാക്കി എന്ത് ചെയ്യുമെന്നാണ്, ഒന്നും ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ കുറ്റപ്പെടുത്തുന്നു എന്ന് കരുതരുത്, ഇവിടെ ദൈവം തമ്പുരാൻ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നോക്കിയിരിക്കാനേ പറ്റും എന്താ സംഭവിക്കുന്നത്. ഇതൊക്കെ നടപ്പില്ലാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെയൊന്നും ആദ്യം ഒരു കാര്യം ചെയ്യുക, പഠിപ്പിക്കുന്ന പഠിക്കുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ല, ഒരിക്കലും സംഭവിക്കാത്ത ആ കാര്യങ്ങൾ ഭാവനയിൽ കണ്ടിട്ട് അങ്ങനെ ആയാലെന്ത് ഇങ്ങനെ ആയാലെന്തെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യം ചിന്തയ്ക്കൊരു ബ്രാക്കറ്റ് ഇടുക, അതിൻ്റെ അകത്ത് നിന്ന് ചിന്തിക്കുക, എന്നാലും ശരിയാവും. ഇങ്ങനെയൊന്നും ഒരിക്കലും നമ്മുടെ ഭാവനയല്ല ഇത്. വ്യാകരണം എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയിൽ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നതല്ല. നമ്മളത് ലോകത്ത് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് സിദ്ധമായ രൂപങ്ങൾ അതിന് നിയമം പറയുകയാണ്. അല്ല, നമ്മുടെ ഭാവനയിൽ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും എന്നൊക്കെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ആ രീതി മാറ്റണം, ചിന്താ രീതി മാറ്റണം. ഇത്തരം സംശയങ്ങൾ ഒരിക്കലും ഈ ചോദിക്കുന്ന സംശയങ്ങൾ നിവാരണം ചെയ്യാൻ സാധ്യമല്ല. ഈ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, മനസ്സിലായോ? സംശയം നിവാരണം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് ആ സംശയത്തിന് മറുപടി പറഞ്ഞ് ഇല്ലാതാക്കുക, ഇന്നതാണ് ശരി. ഇതങ്ങനെയല്ല, സംശയം നിവാരണം ചെയ്യണം. അവർ ചോദിക്കുന്ന ആൾ ഈ സംശയങ്ങളിൽ നിന്ന് സ്വയം മുക്തനാകണം, ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ നോക്കണം. ഇത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്, ഭാഷയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അതിപ്പോ നമ്മൾക്കറിയാം, തനി മലയാളത്തിൽ പറഞ്ഞ ചക്ക. അപ്പോ എന്നോട് ചോദിക്കുകയാണ്, ച പ്ലസ് ഈ പ്ലസ് ഇക്ക ചിക്ക എന്ന് എന്തുകൊണ്ടായിക്കൂടാ? എനിക്ക് മറുപടി പറയാൻ പറ്റും. അതുപോലെ തന്നെ ചോദ്യം എഴുതിയിരിക്കുന്നു, ഒരു ബന്ധമില്ലാത്ത കാര്യം. പറയാൻ പറ്റില്ല, അത് ആർക്കും പറ്റത്തില്ല. മണുസവർണസുജാപ്രത്യ അതുവരെ സൂത്രം പൊതുവെ എല്ലാവർക്കും പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നുവെന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല. അത് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നുകൂടെ അത് മനസ്സിലാക്കാം. ഇപ്പം പറയുമ്പോൾ ഒന്നുകൂടെ ഉണ്ടാകും, ഒന്നുകൂടെ ഞാൻ ചുരുക്കി പറയാം. ഇക്കോ എണ്ണച്ചി എന്ന് പറയുന്ന സൂത്രം, ഇക്ക് എണ്ണ അച്ചി മൂന്നെണ്ണമുണ്ട്. ഇവിടെ ഇക്കെന്ന് പറയുന്ന സ്ഥാനിയാണ്, അച്ഛന്ന് പറയുന്ന പരനിമിത്തമാണ്, എണ്ണെന്ന് പറയുന്ന ആദേശമാണ്. ആ സൂത്രം പറയുന്ന എന്താണോ, അവിടുത്തെ ആദേശം എണ്ണെന്ന് പറയുന്നിടത്ത് സവർണങ്ങളെ ഗ്രഹിക്കരുത്. എണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാ വാ രാ ല ഇതിനെ ഗ്രഹിക്കാൻ പാടുള്ളൂ. അവിടെ എങ്ങനെ സവർണ ഗ്രഹണത്തിന്റെ പ്രാപ്തി ഉണ്ടാകും? കാരണം യാ വാല ദ്വിധ നേരത്തെ പറഞ്ഞു, അനുനാസിക അനനുനാസിക ഭേദേന, അതിന് അത് രണ്ട് പ്രകാരത്തിലുണ്ട്. അപ്പൊ യാക്ക് ഒരു സവർണം കൂടെയുണ്ട്, അതാണ് അനുനാസികമായ യാ. വാക്കിയുണ്ട് സവർണം അനുനാസികമായ വാ, ലാക്കിയുണ്ട് സവർണം അനുനാസികമായ. അപ്പൊ യാക്ക് അനുനാസികമായത് യാ എന്ന് പറയുന്ന സവർണമാണെന്ന് എങ്ങനെ അറിയാം? തുല്യാസ്യ പ്രയത്ന സവർണം അത് പറഞ്ഞു. സ്ഥാനവും ആഭ്യന്തര പ്രയത്നവും ഒന്നായാൽ അവ സവർണങ്ങളായിരിക്കും. ഇച്ചു യശാനാം താലു, രണ്ട് ജാക്കി ഒരേ സ്ഥാനമാണ്, താലുമാണ്. പ്രയത്നം ഒന്ന് തന്നെ. ഇണോ അന്തസ്ഥ യേശസ്പൃഷ്ട അന്തസ്ഥാനം, സ്ഥാനവും ആഭ്യന്തര പ്രയത്നം ഒന്നായി, ഇതൊക്കെ ഓർത്തിരിക്കണം മുമ്പ് പറഞ്ഞത്. ഇപ്പൊ സവർണങ്ങളായി എണ്ണെന്ന് പറയുന്നിടത്ത് സവർണത്തെ ഗ്രഹിക്കുക. എന്തുകൊണ്ട്? പാണിനി പറയുന്നത് അണ് സവർണത്തെ ഗ്രഹിക്കും എന്നാ പറയുന്നു. അപ്രത്യാന്നുള്ള വിടുക. അണ് സവർണത്തെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ എവിടെ അണ്ണിൽപ്പെട്ട അക്ഷരങ്ങൾ വരുന്നോ അതല്ല സവർണത്തെ, അവിടെ സവർണത്തെ എടുക്കാം. അണ്ണെന്ന് പറയുമ്പോൾ അയോണർക്ക് ഏവവും കയ്യോച്ച് ഹൈവരുടെ ലണ് വരെയുണ്ട്, അതിലാണ് യാ ബാല വരുന്നത്. അണ്ണ് കണ്ടുകഴിഞ്ഞാൽ അതിന്റെ സവർണത്തെ കൂടെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ യാ ബാല എന്ന് പറയുന്നതിന്റെ സവർണത്തെയും ഗ്രഹിക്കാം. അപ്പൊ പിന്നെ സംശയം വരും, ഇക വീണ് ചീയുടെ സ്ഥാനത്ത് എണ്ണ് വരുമോ അതോ എണ്ണിന്റെ അനുനാസികങ്ങൾ വരുമോ, കാരണം അത് സവർണമാണല്ലോ. സംശയം വരും. ഇത് പറയുന്ന ഇവിടെ വ്യാകരണ പ്രക്രിയകൾ ചെയ്യുമ്പോൾ സന്ധി, സമാസം, ആഗമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് അണ്ണെന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒരു അക്ഷരം സൂത്രത്തിൽ നിർദ്ദേശിച്ചാൽ, അണ്ണിൽപ്പെട്ട എണ്ണിനവിടെ സൂത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്, അപ്പോൾ സവർണത്തെയും ഗ്രഹിക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവിടെ പാണിനി പറഞ്ഞു അപ്രത്യേക അണ്ണിൽപ്പെട്ട വർണ്ണങ്ങൾ എവിടെയെങ്കിലും വിധേയമാണെങ്കിൽ, വിധിക്കുന്നതാണെങ്കിൽ സവർണത്തെ ഗ്രഹിക്കരുത്. അതിനാണ് അപ്രത്യ എന്ന് പറഞ്ഞത്. പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ വിധേയങ്ങൾ, വിധിക്കപ്പെടുന്നവ, വിധിക്കുന്നവ. അപ്രത്യം എന്ന് പറയുമ്പോൾ നിഷേധിച്ചു, വിധിക്കുന്ന ഏതെങ്കിലും ആണെങ്കിൽ അവിടെ സവർണത്തെ ഗ്രഹിക്കരുത്. ഇഗോ എണച്ചി എന്ന് പറയുന്നതിൽ എണ്ണ വിധിയാണ്, അപ്പോൾ സവർണത്തെ ഗ്രഹിക്കാൻ പാടില്ല. പിന്നെ എവിടെ ഗ്രഹിക്കാം? അതൊഴികെയുള്ള അണ്ണ്, അണ്ണ് എവിടെയുണ്ടോ അവിടെയൊക്കെ സവർണത്തെ ഗ്രഹിക്കാം. ഉദാഹരണം ഇവിടെ ഇക്ക്, അച്ച്. ഇക്കു അച്ചും വിധേയമല്ല. ഇക്ക് സ്ഥാനി, അച്ച് പരനിമിത്തം. അത് വിധിക്കുന്നതല്ല. സൂത്രത്തിൽ എന്താണ് വിധിക്കുന്നത് അത് വിധേയം. അവിടെ സവർണത്തെ ഗ്രഹിക്കുന്നില്ല. അപ്പൊ എണ്ണെന്ന് പറഞ്ഞാൽ യാവ ഒരാല ഇത്രയേ നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇക്കെന്ന് പറയുന്ന വിധിക്കുന്നില്ല, അത് സ്ഥാനിയാണ്, അവിടെ സവർണത്തെ ഗ്രഹിക്കാം. എന്ന് പറഞ്ഞാൽ ഇക്കെന്ന് പറയുന്ന ആ പ്രത്യാഹാരത്തിൽ ഈ എന്ന് പറയുന്ന ഒരു വർണ്ണമേ ആണുള്ളത്. അണു സവർണസ്യ അപ്രത്യ പറയുന്നു. ആ ഈ എന്ന് കണ്ടുകഴിഞ്ഞാൽ ആ അക്ഷരസമാനായത്തിലെ ഈയുടെ 18 ഭേദങ്ങളെ എടുക്കാം. എന്ന് പറഞ്ഞാൽ ഈക്ക് വിധിച്ച എണ്ണാദേശം ദീർഘമായി ഇരിക്കുമ്പോഴും വരും. 18 ഭേദങ്ങൾ ആവശ്യമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ സൂത്രത്തിന്റെ പ്രയോജനം. ഈക്കാണ് എണ്ണ് വിധിക്കുന്നത്, അതുപോലെ ഈ ഊ വർണ്ണങ്ങൾക്കാണ് എണ്ണ് വിധിക്കുന്നത്. പക്ഷേ അണു സവർണസ്യ അപ്രത്യാന്ന് പറഞ്ഞതുകൊണ്ട് ഈക്ക് വിധിക്കുന്നത് അതിന്റെ ദീർഘത്തിന് വരാം, കാരണം അത് സവർണമാണ്. ആ സവർണം എന്നെങ്ങനെ അറിയാം? അതിനാണ് തുല്യാസപ്രയത്നം സൂത്രം വന്നത്, തുല്യാസപ്രയത്നം സവർണം. ഇപ്പോ ഇഗോ എണച്ചില ഇക്ക് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഈ ഓ വർണ്ണങ്ങൾ. അപ്പോ ഇക്ക് വിധിച്ച ഈക്കാണല്ലോ. അപ്പോ അണു സവർണസ്യ അപ്രത്യ പറഞ്ഞു അത് ഈ ആണ് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിലും അതിന്റെ ദീർഘത്തെയും നിങ്ങൾക്കെടുക്കാം. എന്തുകൊണ്ട് ദീർഘം? അതിന്റെ സവർണമാണ്. ശരി, അപ്പൊ സവർണത്തെ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് തുല്യാസപ്രയത്ന സവർണം നോക്കുക. അത് പറയുന്നു ഇന്നതാണ് സവർണം. ഈ രണ്ട് സൂത്രങ്ങളും ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ സവർണം ഏതാണ് എന്നറിയുന്നത് തുല്യാസപ്രയത്ന സവർണത്തിലൂടെ. സവർണത്തെ എവിടെ നമുക്ക് ഗ്രഹിക്കാം എന്നുവെച്ചാൽ സ്വീകരിക്കാം, എവിടെ സ്വീകരിക്കാൻ പാടില്ല എന്നറിയുന്നത് അണു സവർണശ്രീ അപ്രത്യാന്നുള്ള സൂത്രത്തിലൂടെ. അതുപോലെ തന്നെ പരനിമിത്തം അച്ഛൻ എന്ന് പറഞ്ഞു. അത് വിധേയമല്ല. അച്ഛൻ പറയുമ്പോൾ ഈ ഊറ് അക്ഷര സമാമനായത്തിലുള്ള വർണ്ണങ്ങളാണ്. അപ്പോൾ ആ പരമിരിക്കുമ്പോഴേ വരാവൂ, ഈ പരമിരിക്കുമ്പോഴേ വരാവൂ നിയമമില്ല. അതിൻ്റെ ദീർഘങ്ങളിരുന്നാലും വരാം. എന്തുകൊണ്ട്? അണുസവനസ് അപ്രത്യയ പറഞ്ഞു, അണ്ണിൽപ്പെട്ട ഏതെങ്കിലും ഒരു വർണ്ണത്തെ ഏതെങ്കിലും ഒരു സൂത്രത്തിൽ പ്രത്യാഹാരത്തിൽ പാണിനി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ സവർണം ഏതോ അതിനെയും ഗ്രഹിക്കാം. അതുകൊണ്ട് അച്ചു പരത്തിലായിരുന്നാലും ശരി, ദീർഘമിരുന്നാലും ശരി. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ചോദിച്ചതുകൊണ്ട് ഒരു കാര്യം കൂടെ വിശേഷിച്ച് പറയാം. എന്താണ് അണ്ണെന്ന് പറയുമ്പോൾ അവിടെ പാണിനി പറഞ്ഞിരിക്കുന്നത് അക്ഷര സമാമനായത്തിൽപ്പെട്ട വർണ്ണങ്ങളാണ്. ആ ഈ അവിടെ ദീർഘമില്ല. അതുകൊണ്ട് സവർണത്തെ ഗ്രഹിക്കാമെന്ന് പറയുമ്പം ആ പ്രത്യാഹാരത്തിലുള്ള വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആ ഈ ഊ റ് എ ഓ ഐ ഔ ഇതിന്റെ സവർണങ്ങളായി വരുന്നതിനെ എടുക്കാവൂ. ഈ എന്ന് പറഞ്ഞാൽ ഈയെ എടുക്കാം, ഊ എന്ന് പറഞ്ഞാൽ ഊവിനെ എടുക്കാം. ഇക വേണിച്ചാൽ ഇക്കെന്ന് പറയുമ്പോൾ ഈ ഉണ്ട്, ആ ഈക്ക് വിധിക്കുന്ന എണ്ണ അതേശം ഈക്കും വരും. അച്ഛന്ന് പറയുമ്പോൾ ആയാണ്, അതിന് അത് പരമിരിക്കുമ്പോൾ വിധിക്കുന്ന എണ്ണ അതേശം ദീർഘമായിരുന്നാലും വരും. അപ്പോൾ ഇത് അക്ഷര സമാമനായത്തിലുള്ള ആ വർണ്ണങ്ങളുടെ സവർണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ദീർഘത്തെ എടുക്കാനാണ് പറയുന്നത്, സവർണമായിട്ടുള്ള. പിന്നെ എ ഒ ഐ ഒ എന്ന് പറയുന്നത് ദീർഘങ്ങളാണ്, അതിൻ്റെ സവർണമെന്ന് പറയുമ്പോൾ പുതത്തെ എടുക്കാം. പക്ഷെ നമുക്കത് ആവശ്യമായി വരുന്നില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഫലത്തിൽ ആവശ്യമായി വരുന്നത് എന്താണ്? ആ ഇ ഒ റ് ട്ട് അതിൽ ഋ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത് ഫലത്തിൽ വരുന്നത് ആ ഇ ഒ റ് ഈ നാല് അക്ഷരങ്ങളെ സംബന്ധിച്ചാണ്. പിന്നെ വരുന്നത് യാവാല, ഈ മൂന്നെണ്ണത്തിന്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യാഹാരത്തെ നിർദ്ദേശിക്കുമ്പോൾ ആ പ്രത്യാഹാരത്തിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സവർണം എടുക്കാം. പക്ഷെ തിരിച്ചു പാടില്ല. എന്തുകൊണ്ട്? ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുക്കാൻ പാടില്ല. അതായത് ദീർഘത്തെ കണ്ടു കഴിഞ്ഞാൽ ഹ്രസ്വത്തെ എടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഈ പ്രത്യാഹാരങ്ങളൊന്നും ദീർഘം വരത്തില്ല, ഹ്രസ്വേ വരുന്നുള്ളൂ. തിരിച്ച് സംഭവിക്കില്ല സവർണമാണെങ്കിലും. മനസ്സിലായോ? ഒരിടത്ത് ഊന്ന് കണ്ടു കഴിഞ്ഞാൽ ഹ്രസ്വത്തെ എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? പ്രത്യാഹാരത്തിലുള്ള വർണ്ണങ്ങളുടെ സവർണത്തെയാണ് എടുക്കുന്നത്. അതുകൂടെ നമ്മൾ വിശേഷിച്ച് മനസ്സിലാക്കണം. അതിന് പറഞ്ഞു എന്താണ്? അത് വിധീയമാണെങ്കിൽ, വിധീയമാനമാണെങ്കിൽ, വിധിക്കപ്പെടുന്നതാണെങ്കിൽ അവിടെ അതിനെ മാത്രം എടുത്ത്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് പ്രതീയത്തെ വിധീയത്തെ ഇതി പ്രത്യേക പ്രത്യയം അല്ലാത്തതിനാണ് അപ്രത്യം എന്ന് പറഞ്ഞത്. ഇവിടെ പ്രത്യം എന്ന് പറയുന്നുണ്ട് വിധിക്കപ്പെടുന്നു എന്നുള്ള അർത്ഥം കിട്ടണം. അതുകൊണ്ട് പ്രത്യയ ശബ്ദത്തിനെ വ്യാഖ്യാനിച്ച് വിധിക്കപ്പെടുന്നതെന്ന് മാറ്റുന്നതിന് വേണ്ടി എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കൊടുത്തത് പ്രതീയത്തെ വിധീയത്തെ ഇതി പ്രത്യയ എന്ന് പറഞ്ഞത്. കാരണം പ്രത്യയ ശബ്ദത്തിന് അങ്ങനെ ഒരർത്ഥമില്ല. പ്രത്യയം എന്താണെന്ന് ഇനി നമ്മൾ പഠിക്കും. പക്ഷെ ഇവിടെ വിധേയം എന്നുള്ള അർത്ഥം കൊടുക്കണം. അല്ല, സാറിന് പ്രത്യയം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എണ്ണയും മറ്റും എടുക്കാൻ പറ്റില്ല. കാരണം എണ്ണ ആദേശമാണ്, പ്രത്യയമല്ല. രാമശബ്ദത്തിന്റെ പരത്തിൽ വരുന്ന സുവാണ് പ്രത്യയം. അപ്പൊ അത് മാത്രം പോരാ, ഇവിടെ പ്രത്യയം എന്ന് പറയുന്നുകൊണ്ട് ആദേശ ആഗമം പോലെയുള്ളതിനെല്ലാം എടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവിധീയമാണ് അണ്ണ്, വിധിക്കപ്പെടാത്തതായ അണ്ണ് എന്ന് വെച്ചാൽ ഇക്ക് അച്ച് ഇതെല്ലാം പറയുന്നിടത്ത് അതിൻ്റെ ഇത്രയും മാത്രം എടുത്താൽ മതി, ബാക്കിയെല്ലാം നിങ്ങൾ വിട്ടേക്കുക. ഈ ഓ ഇത് ഏതെങ്കിലും ഒരു പ്രത്യാഹാരത്തിൽ വരികയും അത് സ്ഥാനിയോ പരനിമിത്തമായിട്ട് വരികയും ചെയ്യണമെങ്കിൽ അവിടെ അതിൻ്റെ ദീർഘം ഇരുന്നാലും അതേ കാര്യം സംഭവിക്കും, അല്ലെങ്കിൽ യാവാലയുടെ സവർണം ഇരുന്നാലും ആ കാര്യം സംഭവിക്കും. ഒന്നും പിന്നെ വേറെന്ന് പറയുന്നത് എന്താണ്? ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഉദിച്ച അവിധീയമാനമാണ് ഉദിച്ച ഉദിത്തുകൾ. ഉദിത്തം എന്ന് പറയുമ്പോൾ ഏതാണ്? കൂ ചൂ ടൂ തൂപ്പു. എവിടെയെങ്കിലും അങ്ങനെ ഉദിത്തിനെ വിധിക്കുകയാണെങ്കിലും സവർണത്തെ ഗ്രഹിച്ചോളണം. അത് ഉദാഹരണം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യത്തിന് ഉദാഹരണം നമ്മൾ പഠിച്ചു. യുഗവാണിച്ചി എന്ന് പറയുന്നിടത്ത് എണ്ണിന്റെ സവർണത്തെ നമ്മൾ എടുത്തില്ല, സെയ്ക്കിന്റെയും അച്ഛന്റെയും സവർണത്തെ എടുത്തു. ഇത് ഒന്നും മനസ്സിലാക്കേണ്ട കാര്യം, അണ്ണെന്ന് പറയുന്നത് വേറെയാണ്, ഉദിത്ത് വേറെയാണ്. അതിന് ഉദിത്തിനെ സംബന്ധിച്ച് വിശേഷമായിട്ട് ഒന്നുകൂടെ പറയാനുള്ളത്, ഉദിത്തിനെ സംബന്ധിച്ച് അത് വിധീയമാനമാണോ അവിധീയമാനമാണോ എന്നും നോക്കണ്ട. പൊതുവെ അപ്രത്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വിധിക്കപ്പെട്ടതായാലും ശരി, വിധിച്ചില്ലെങ്കിലും ശരി, എവിടെ ഇരുന്നാലും ശരി, അവിടെ സവർണത്തെ ഗ്രഹിക്കുക. അതിന് അവധീയമാണോ എന്ന് പറയുന്നത് അവിടെ സ്ട്രെസ് ചെയ്യുന്നില്ല, അതിനോട് ചേർക്കുന്നില്ല. അതൊരു വിശേഷത, അത് ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാവും. അത്രയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതും തുല്യാസപ്രയത്നം സവർണം എന്ന് പറയുന്ന സൂത്രം തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാക്കണം. തുല്യാസപ്രയത്ന സവർണം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ഏത് ഏതിന് സവർണം, അതാ പറയുന്നത്. അണു സവർണസ്യ അപ്രത്യം എന്താ പറയുന്നത്? എവിടെ സവർണത്തെ നമുക്ക് എടുക്കാം, എവിടെ എടുക്കാൻ പാടില്ല പ്രക്രിയകളിൽ, ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് തുടക്കത്തിൽ പഠിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് അത് ഒരു കൂടെ ചിന്തിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലെങ്കിൽ അത് ഇനിയും ഞാൻ വിശദീകരിച്ചു തരാം. ദോഷമില്ല. അദർശനലോപ, അതും എന്താണ് ഇപ്പോൾ അദർശനലോപ എന്ന് പറയുന്നത്? ചിലപ്പോൾ സംശയം ഉണ്ടാകാമെന്നുള്ള ഒരു സൂത്രമാണ്. കാരണം നമ്മളിപ്പോൾ ലോപം വിധിക്കുന്ന സൂത്രങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ലോപകശാകല്യസ്യ ആദ്യം പഠിച്ചത്, രണ്ടാമത് പഠിച്ചത് ആദ്യം പഠിച്ച തസ്യ ലോപ, അതാണ് ആദ്യം പഠിച്ചത്. പിന്നെ ലോപകശാകല്യസ്യ, പിന്നെ സർവേഷ, പിന്നെ ഏതത്വദോഹോ, പിന്നെ രോരി, ട്രിലോപേ. അത് ലോപം വിധിക്കുന്നതല്ല. ട്രിലോപേ എന്ന് പറയുന്നത് എന്താ വിധിക്കുന്നത്? ദീർഘം. അപ്പൊ ഈ സൂത്രങ്ങളെല്ലാം സൂത്രത്തിലോ അല്ലെങ്കിലോ വൃത്തിയിലോ വരുന്നുണ്ട് ലോപം. എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പൊ ലോപത്തെ ഈ സൂത്രങ്ങൾ നമുക്കറിയാം, ലോപം വന്നാൽ അത് പോകുന്നു. അപ്പൊ എല്ലാ സൂത്രങ്ങളും ഇങ്ങനെ ലോപശബ്ദം വരുമ്പോൾ അവിടെ എല്ലായിടത്തും സഹായത്തിന് വരുന്ന സൂത്രമാണ് അദർശനം ലോപ എന്ന് പറയുന്നത്. അപ്പോ ഈ ലോപം വിധിക്കുന്ന സൂത്രങ്ങളെയെല്ലാം വിധിസൂത്രങ്ങളെന്ന് പറയും. അദർശനം ലോപെന്ന് പറയുന്നതിന് എന്ത് പറയും? സപ്ഞാസൂത്രം. ഒരു വിധിസൂത്രം വരുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട സപ്ഞാസൂത്രങ്ങൾ, പരിഭാഷാസൂത്രങ്ങൾ എല്ലാം ചേർന്ന് കഴിഞ്ഞാലേ ആ വിധി നോക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് സാധാരണ വ്യാകരണം പഠിക്കാൻ നമുക്കറിയാം ലോപം എന്ന് പറഞ്ഞാൽ അത് ലോപിച്ചു ഇല്ലാതായി പോയെന്നറിയാം. പക്ഷെ വ്യാകരണത്തിന് അത് പോരാ. അവിടെ എന്താണ് ലോപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിക്കണം. അപ്പോൾ എന്താണ് ലോപം? ലോപം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഭാഷ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് മുമ്പും പറഞ്ഞു. ഒന്ന്, നമ്മൾ ഭാഷ ഉച്ചരിക്കുന്നു. മറ്റൊന്ന്, ലിപി എഴുതുന്നു. നമ്മളിപ്പം ഭാഷയുടെ ഉച്ചാരണത്തെക്കാൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് ലിപിയിലാണ്. ഉച്ചാരണമാണ് ഭാഷയെന്നുള്ള ഒരു ധാരണ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിരിക്കുകയാണ്. കാരണം നമ്മൾ എഴുതി വായിച്ച് എഴുതി വായിച്ച് ശീലിച്ചുകൊണ്ട് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ രോരിയിരിക്കുന്നു. രേഫത്തിൻ്റെ പരത്തിൽ രേഫ വിരിക്കുമ്പം പൂർവ്വരവ് രേഫം ലോപിക്കുമെന്ന് പറഞ്ഞു. നമ്മളെന്താ ചെയ്യുന്നത്? പുനര് രമത എന്നെഴുതുന്നു. എന്നിട്ട് രോരി നോക്കുന്നു. എന്നിട്ട് പൂർവ്വത്തിലെ രേഫത്തെ ലോപിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? പുനരുടെ രുക വെട്ടിക്കളയും, അല്ലെങ്കിൽ അത് എഴുതാതിരിക്കും. നമുക്ക് ലോപം എന്ന് അതിനെയും പറയാം. നമ്മൾ ആ ലിപി എഴുതാതിരിക്കുകയോ എഴുതിയ ലിപിയെ നശിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ലിപിയുടെ ലോപമായി. അപ്പം നമ്മൾ പിന്നെ അവിടെ എഴുതുന്ന എന്തായിരിക്കും? പുനരപത് രമതേ. അപ്പം ലോപം വിധിച്ചു കഴിഞ്ഞപ്പോൾ അദർശന ലോപം പറയുകയാണ്, ആ ലിപി കാണാതായി, അതാണ് ലോപം കാണാതാകുന്നത്. പക്ഷെ ഇതെല്ലാം മുഖ്യമായ അർത്ഥം. കാരണം ശബ്ദത്തിൻ്റെ ശബ്ദം പ്രധാനമായത് ലിപിയിലല്ല, അത് ഉച്ചാരണത്തിൽ ശബ്ദത്തിലാണ്. അപ്പോൾ പുനര് രമത എന്ന് പറയുമ്പോൾ ഓരോരി പറയുന്നു പൂർവരേപത്തിന് ലോപം വരുമെന്ന് പറഞ്ഞാൽ പാണിനി പറയുന്നു ആ ലോപത്തിന് ലോപമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതിന് ആദർശം വരുന്നു എന്നാണ്. ആദർശനം എന്ന് വെച്ചാൽ കാണാതിരിക്കുക, അതാണ് സംഭവിക്കുന്നത്. എഴുതുമ്പം അതിനെ കാണത്തിൽ എഴുതാതിരുന്ന എങ്ങനെ കാണും? ലോപിച്ചു പോയി എഴുതിയില്ലായിരുന്നെങ്കിൽ അത് വെട്ടിക്കളഞ്ഞു, ആദർശനം വന്നില്ലേ. പക്ഷെ ആദർശനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് കേൾക്കാൻ പറ്റുന്നില്ലെന്നാണ്. കാരണം ശബ്ദം ഉച്ചരിക്കുകയാണ്, നമ്മൾ നമ്മുടെ ഉച്ചാരണത്തിലാണ് ഈ പ്രക്രിയകൾ നടക്കണമെങ്കിൽ നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറയുന്നു പുനര് രമ അല്ല പുനര് രമതേ ഇതി സ്ഥിതേ ഞാൻ പറയുകയാണ്. രോരി ഇത്യനേന സൂത്രേണ പുര രേഭസ്യ ലോപേ സതി പുന രമതേ ഇതി സ്ഥിതേ. ഇങ്ങനെ ഞാൻ പറയുന്നു ഓരോന്നും പിരിച്ചു വെച്ച്. അപ്പൊ പുനര് രമതേ ഇതി സ്ഥിതേ രോരി ഇത്യനേന സൂത്രേണ പൂർവരേഭസ്യ ലോപേ സതി പുന രമതേ ഇതി ജാതേ എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? രണ്ടാമത് ഞാനിവിടെ ഉച്ചരിക്കുന്നില്ല, പുന രമതേ എന്നേ പറയുന്നുള്ളൂ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? കേൾക്കാൻ പറ്റുന്നില്ല രേഖത്തെ. എന്നുവെച്ചാൽ അദർശനം എന്ന് പറയുമ്പോൾ അശ്രവണം, ശബ്ദത്തിന്റെ ശ്രവണം സംഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ ശബ്ദം അവിടെ ഇല്ലാന്നർത്ഥം. അപ്പോൾ ശബ്ദത്തിന്റെ ശ്രവണം സംഭവിക്കാത്ത എന്തുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല? ആദ്യം നിങ്ങൾ പുനര് രമതയെന്ന് കേട്ടു, അത് കഴിഞ്ഞ് പുനരമതയെന്ന് കേട്ടു, ഞാനും കേട്ടു. എന്തുകൊണ്ട് രേഖത്തെ കേൾക്കാൻ പറ്റിയില്ല? അപ്പൊ പറയും ശ്രവണാഭാവ ഇത്യസ്യ ഉച്ചാരണാഭാവ ഇത്യർത്ഥ. ഞാൻ ഉച്ചരിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ കേട്ടില്ല. അപ്പൊ ആദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചാരണാഭാവം. എന്നുവെച്ചാൽ പുനര് രമതയെന്നിരുന്നു, രൂപരി വന്നു, പിന്നെ ഞാൻ പുന രമതയെന്ന് ഉച്ചരിക്കുന്നു, രേഖം ഉച്ചരിക്കുന്നില്ല. അപ്പൊ ലോപം വരുമെന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? ഏതൊരു ശബ്ദത്തിനാണോ ലോപത്തെ വിധിച്ചിരിക്കുന്നത് ആ ശബ്ദത്തെ നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ, ഇത്രയും വിളച്ചു കെട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അദർശന ലോപ എന്ന് പാണിനി പറയുന്നതിന്റെ എന്താണ്? ഒരു ശബ്ദത്തിന്റെ ഉച്ചാരണ അഭാവത്തിന് ലോപം എന്ന് സംജ്ഞ. അപ്പൊ ഞാൻ ഇപ്പം മിണ്ടാതിരിക്കുകയാണ്, അവിടെയൊക്കെ ലോപമുണ്ടോ? ഇല്ല. പിന്നെയോ ഉച്ചാരണ പ്രസക്തസ്യ ഉച്ചാരണ പ്രാപ്തസ്യ. ഒരു ശബ്ദം ഉച്ചരിക്കേണ്ട സ്ഥലത്ത് ഉച്ചരിക്കാതിരിക്കുക. എന്തുകൊണ്ട്? ആദ്യം പുനര് രമതയെന്നായിരുന്നു അവിടെ ഉച്ചരിക്കേണ്ടതാണ്, ഉച്ചരിക്കുകയും ചെയ്തു നമ്മൾ. അപ്പൊ പുനര് രമതയെന്ന് പറയുന്നിടത്ത് പുനരില അവ്യയം, പുനരെന്ന് പറയുന്ന അവ്യയത്തിലെ രേഖം അത് ഉച്ചരിക്കേണ്ടതാണ്. കാരണം അത് നൈസർഗിക രേഖമാണ്, ഉച്ചരിച്ചേ മതിയാവൂ. പക്ഷെ പാണിനി രോരി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഉച്ചരിക്കേണ്ടതായ ആ രേഖത്തെ ഉച്ചരിച്ചില്ല. എന്ന് പറയുന്നത് പ്രസക്തസ്യ ദർശനം, പ്രസക്തസ്യ വർണ്ണസ്യ ഉച്ചാരണ അഭാവ ലോപ എന്നർത്ഥം. ഉച്ചരിക്കേണ്ടതായ ഒരു വർണ്ണത്തെ ഉച്ചരിക്കാതെ നിന്ന് കഴിഞ്ഞാൽ അതിന് ലോപം. അപ്പോൾ പ്രക്രിയയിൽ എന്ത് സംഭവിക്കുന്നു? പുനര് രമതേ ഇതി സ്ഥിതേ രോരി ഇത്യനേന സൂത്രേണ പൂർവ രേഭസ്യ ലോപ വിധീയത്തെ അനേന പൂർവരവോ രേഭസ്യ ലോപേ സതി പുന രമത ഇതി സിദ്ധ്യതി. ഇങ്ങനെ നമ്മൾ പറയും പുനരമത പുനരമതേ എന്ന് പറഞ്ഞപ്പോ അവിടെ രേഖമുണ്ടോ? ഇല്ല. എന്ത് ചെയ്തു? അതിന് അതിനെ ഞാൻ ഉച്ചരിച്ചില്ല. ഉച്ചാരണ അഭാവമാണ് ലോപം എന്ന് ഫലത്തിൽ കിട്ടും അദർശനം എന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ അത് എന്തായി? ഒന്ന് കാണാതിരിക്കുക, പിന്നെ കേൾക്കാതിരിക്കുക, അവസാനം ഉച്ചരിക്കാതിരിക്കുക. ഇതാണ് ലോപം. കാര്യം നമുക്കറിയാം, വ്യാകരണത്തിൻ്റെ രീതിയിൽ വ്യാഖ്യാനിച്ചു വരുമ്പോൾ അത് വലുതാകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അദർശന ലോപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പാണിനി എവിടെയെങ്കിലും ഒരു വീതി സൂത്രത്തിൽ ഒരു ശബ്ദത്തിനോ പദത്തിനോ ഏതിനോ ആയിക്കൊള്ളട്ടെ ലോപത്തെ വിധിച്ചു കഴിഞ്ഞാൽ, ഏതിനാണോ വിധിച്ചിരിക്കുന്നത് അതിനെ നമ്മൾ ഉച്ചരിക്കരുത്, എഴുതരുത്. അതാണ് എൻ്റെ അർത്ഥം. ഉച്ചരിക്കാതിരിക്കുക എന്ന് പറയുന്നത് മുഖ്യം, എഴുതാതെ ഇരിക്കുക. അതാണ് എൻ്റെ അർത്ഥം. പ്രസക്തസ്യ ഉച്ചാരണ പ്രാപ്തമായ വർണ്ണത്തിൻ്റെ ലോപം എന്നവിടെ പറഞ്ഞു. വേറെ എന്താണ്? അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം, അതാണ് നമ്മൾ അത്തരം ഉദാഹരണങ്ങൾ എടുക്കാത്തത്. ഞാൻ ആ ഉദാഹരണം എടുത്തോ? ഞാൻ പറഞ്ഞില്ലല്ലോ അത്. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഒഴിവാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരം ഉദാഹരണങ്ങളിലൂടെ അതാണ് വ്യാഖ്യാനങ്ങൾ നോക്കി അത് ഇതൊക്കെ എഴുതി വയ്ക്കും. അതും മനസ്സിലാകത്തില്ല, അതിൽ ശ്രദ്ധ പോകുന്നുണ്ട്, ഞാൻ പറയുന്നതും മനസ്സിലാകത്തില്ല. അയ്യുണ്ടെന്ന് പഠിക്കുന്ന റിസർച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ആ ഒരു ടെൻഡൻസി ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പം നിങ്ങൾ പഠിച്ചു പോകുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതറ്റം വരെ വേണോ പഠിക്കുക, ഒരു പ്രയാസമില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പറയുന്നത് അത് ഫലത്തിൽ കാണിക്കുന്നുണ്ട്. അത് രീതി മാറ്റിയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്വന്തമായ രീതി പോയാൽ കാര്യം നടക്കത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല. അതൊരു സമസ്ത പദമാണ്. ശ്രീ സ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ വിഗ്രഹിക്കുക. ശ്രീയാ സഹിത ഈശഹ, ശ്രീയോട് കൂടിയ ഈശൻ മലയാളത്തിൽ പറയുമ്പോൾ അതാണ് ശ്രീശൻ. അപ്പോൾ അത് അവിടെ വരുമ്പോൾ പിന്നെ സമാസ കാര്യങ്ങളെല്ലാം പഠിക്കണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? സഹിതപദം ലോപിച്ചു പോകുന്നു. ശാഖ പാർത്ഥിവാദീനാം സിദ്ധേ ഉത്തരപദ ലോപസ്യ ഉപസംഖ്യൻ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവും? ഉത്തരപദ ലോപി സമാസമാണെന്നൊക്കെ പറഞ്ഞ് എന്താ മനസ്സിലാകുന്നത്? അത് ലോപിക്കുന്നെങ്കിൽ പിന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുക, അതെന്താ ഇങ്ങനെ? പിന്നെ അത് പറയണം. ഇതിപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും പറയാൻ എൻ്റെ തലയ്ക്കകത്ത് എല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ല, അതും കാണത്തില്ല. അപ്പോൾ അതിങ്ങനെ എന്തോ ഒരു നമ്മുടെ സന്ദർഭത്തിൽ നിന്ന് വെളിയിലേക്ക് പോകും, പ്രയോജനമില്ലാതെ പോകും. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉദാഹരണങ്ങൾ ഞാൻ ഒഴിവാക്കിയത്. അത്തരം കുഴപ്പങ്ങൾ വരാത്ത ഉദാഹരണങ്ങൾ, കാരണം ഇത് പഠിച്ചപ്പോൾ എനിക്ക് വന്ന പ്രയാസങ്ങൾ സ്വയം മനസ്സിലാക്കി അത് വരാത്ത രീതിയിൽ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെയല്ല പഠിച്ചത്, ഞാൻ പറഞ്ഞല്ലോ. ആണോ? അപ്പം വീണ്ടും നിങ്ങൾ സ്വയം കുഴപ്പത്തിൽ ചാടുകയാണ്, എന്നെ കൊണ്ട് വീണ്ടും ചാടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണോ ഞാൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് തന്നെ നിങ്ങൾ പോയി ചാടുന്നു. എങ്ങനെ മുമ്പോട്ട് പോകും? അത് ശരിയാകത്തില്ല. ഇങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ചിലർക്ക് എളുപ്പം മനസ്സിലാവും, ചിലർക്ക് താമസിച്ച് മനസ്സിലാവും. പക്ഷേ കുറച്ച് ശ്രമിക്കുകയും ക്ഷമയും ഉണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവും. പക്ഷെ ഈ വഴി വിട്ട് വേറെ വഴിക്ക് പോകരുത്, ശരിയാകത്തില്ല. അപ്പോൾ അവിടെ ശ്രീയാ സഹിത ഈശഹ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പോയി സമാസ കാര്യങ്ങളുണ്ട്, എത്രയോ സൂത്രങ്ങൾ വരുന്നു, അവസാനം ശ്രീ ഈശ എന്നിരിക്കും. ശ്രീ ഈശഹ എന്ന് പറയുന്നതും തെറ്റാണ്. ശ്രീ ഈശ എന്നിരിക്കുമ്പോൾ അവിടെ ആകാശവണ്ണം ദീർഘം വരും. അങ്ങോട്ടൊന്നും പോകരുത്. ഇപ്പോൾ അത് നമുക്ക് ഒരിക്കലും സംശയം തീരത്തില്ല. ഇനിയിപ്പോൾ എങ്ങനെ പഠിച്ചാലും ശരി, വ്യാകരണം പഠിക്കുമ്പോൾ മുഴുവൻ സംശയം തീർത്തിട്ട് മുമ്പോട്ട് പോകാൻ നിങ്ങൾ വിചാരിക്കരുത്. ആർക്കും സാധ്യമുള്ള കാര്യമില്ല. കാരണം ഇപ്പോൾ നമ്മൾ രാമഹ സഹസ്വരു ഖരവസനോ വിസർജനിയോ ഇത് പറയുന്നിടത്ത് തന്നെ ഒരാൾക്ക് സംശയം വരും, എവിടെ നിന്നാണ് ഈ സാ വന്നത്? ഇവിടെ തീർക്കാൻ പറ്റുമോ? സൂചി സമ്മോടിച്ചിട്ട് അഭ്യാംബിസിംഗ് അഭ്യാംബിസിംഗ് സിംഭ്യാംബിസ് എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും മനസ്സിലാവും? അപ്പോൾ അങ്ങനെ മുഴുവൻ തീർത്തു പോകാൻ പറ്റത്തില്ല. അത്യാവശ്യം കാര്യങ്ങൾ പറയുക, ചില നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ മനസ്സിലാകുമെന്ന് പറയുക, ബാക്കിയുള്ള പറയുക. അതിൽ ഏറ്റവും ചുരുങ്ങിയ വഴിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം അങ്ങനെ കിട്ടുമെന്ന് ചിന്തിച്ചിട്ട് ഒരു പുതിയ രീതിയിൽ ഞാനിത് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് വേറെ രീതി പോയാൽ അതുകൊണ്ട് പ്രയോജനമില്ല, അതൊന്ന് ചിന്തിക്കാൻ പോകരുത്. ഇതിൻ്റെ പുറകെ പോവുക. ഇതിന് സഹായിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ റെഫർ ചെയ്ത് മനസ്സിലാക്കാവും. ഇതും നിങ്ങൾ റെഫർ ചെയ്യുന്ന വസ്തുവായിട്ട് വിരോധം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകരുത്. അവിടെ ഈ ശ്രീ ഈശാന്ന് ഇരിക്കുമ്പോൾ ദീർഘം വരുന്നു, ശ്രീശാന്ന് വരുന്നു, പിന്നെ വേറെ കാര്യങ്ങളൊക്കെ വന്നാലേ പിന്നെ ശ്രീശാഹ എന്ന് വരത്തുള്ളൂ. ഉണ്ട്, ഞാൻ മനസ്സിലാക്കാൻ, സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഉൾക്കൊള്ളുക. അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് കൂടുതൽ പരിശ്രമം വേണമെന്ന് അർത്ഥം. കൂടുതൽ പരിശ്രമിക്കുക, ക്ഷമയോടെ പരിശ്രമിക്കുക. അല്ലാതെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയി കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ല. പിന്നെ നമ്മൾ എത്രയൊക്കെ ഇത് പഠിച്ചു വെച്ചാലും ശരി, നമ്മൾ മനസ്സിലിതൊന്നും ഇരിക്കത്തില്ല. ഒന്നും ആവർത്തിച്ച് മനസ്സിലാക്കുക. എല്ലാ സൂത്രവും വീഴ്ത്തിയും ഉദാഹരണവും എല്ലാം പഠിക്കുന്ന സമയത്ത് മനഃപ്പാഠം ചെയ്തതാണ്. ഇപ്പം എന്തെങ്കിലും എത്ര ഉണ്ടെന്ന് വെച്ചാൽ വളരെ ചെറുക്കേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. അഭ്യസിച്ചുകൊണ്ടിരുന്നാൽ കുറേയൊക്കെ മനസ്സിലിരിക്കും. പിന്നെ പരിചയം കൊണ്ട് നമുക്ക് ഭാഷ സന്ധി പിരിക്കുന്നതിനും വിഗ്രഹത്തിനും സമാസത്തിനും ഒന്നും ഇതുപോലെ ബുദ്ധിമുട്ട് വരത്തില്ല. അണ് പഠിക്കുന്നതിൻ്റെ ഗുണം അർത്ഥം വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. അത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പോവുക. അല്ലാതെ കാട് കയറി ചിന്തിക്കുകയും പഠിക്കുകയും ഒന്നും ചെയ്ത മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വേറെ എന്താണോ ആദർശൻ ലോകാന്ന് പറയുന്ന സൂത്രവും അണുസവണ സ്വപ്രത്യം എന്ന സൂത്രവും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉള്ളതാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ അപാകതയൊന്നുമില്ല. പിന്നെ അതുപോലെ പ്രയാസമുള്ള സൂത്രങ്ങളുണ്ട് ഇതിനകത്ത്, അന്ന് ഞാൻ വ്യാഖ്യാനിച്ചില്ല. തസ്മിന്നന്തരത്തിഷ്ഠേ പൂർവസ്യ തസ്മാതിരസ്യ അലവന്ധ്യസ്യ തുടങ്ങിയ സൂത്രങ്ങളെല്ലാം വിട്ടതുകൊണ്ടാണ്. അത് വിശദീകരിക്കാൻ പോയ ഈ ചക്കിൽ കെട്ടിയ കാളയെ പോലെ അവിടെ കിടന്ന് കറങ്ങുമില്ല, മുമ്പോട്ട് നീങ്ങത്തില്ല. വലിയ വലിയ വൈയാകരന്മാർക്ക് തന്നെ സംശയം തീരാത്ത സൂത്രങ്ങൾ. അപ്പോൾ അത്തരം സൂത്രങ്ങളൊന്നും നിങ്ങൾ ചിന്തിച്ച് സമയം കളയരുത്. എന്നാൽ ഇത്രയും ഇപ്പോൾ നമ്മൾ എത്ര സൂത്രം പഠിച്ചിട്ടുണ്ട്? എത്ര? 28 സൂത്രം. എനിക്ക് ഓർമ്മയില്ല എത്രയെന്ന്, മുഖ്യമല്ല. മൊത്തം പഠിച്ച ലഘുസിദ്ധാന്തവേദ സൂത്രങ്ങൾ 42 നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാനേ പറ്റൂ. അപ്പൊ ഈ 42 സൂത്രം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ പ്രധാനമായി വരുന്ന എല്ലാ സന്ധികളും നമ്മൾ പ്രധാനമെല്ലാം പഠിച്ചു കഴിഞ്ഞു. അതിങ്ങനെ പഠിച്ചുകൊണ്ടാണ്. അല്ലാതെ ഈ സൂത്രങ്ങളെല്ലാം ക്രമത്തിന് ഞാൻ വിശദീകരിച്ചിരുന്നെങ്കിൽ 1200 സൂത്രങ്ങൾ പഠിക്കേണ്ടി വന്നതിന് ഇത്രയും സന്ധിയിൽ നിങ്ങൾ എത്തത്തുമില്ല. സംശയത്തിൽ കിടന്നു പുഴങ്ങത്തേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. അപ്പോൾ മുമ്പോട്ട് പോകാനല്ലോ. അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ആ സംശയങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ തീരുന്നു. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു സംശയം വന്നു, ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുക. അത് തീരുന്നില്ലെങ്കിൽ അവിടെ നിൽക്കരുത്, മുമ്പോട്ട് പോവുക. അവിടെ നിന്ന് ആ സംശയത്തെ പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് സമയം കളയരുത്. കുറേ മുമ്പോട്ട് ചെല്ലുമ്പോൾ ആ സംശയം തനി തന്നെ തീരും. കാരണം ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ചില സംശയങ്ങൾ മാറാതെ നിൽക്കുന്നത്. അല്ല, ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയുകയും ഒരുപാട് പ്രയത്നിക്കുകയൊന്നും ചെയ്യരുത്. അതിനെ വിട്ടിട്ട് മുമ്പോട്ട് പോവുക. പഠിക്കാൻ വേറെയും വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് വരുന്നത് ഋത്വപ്രകരണത്തിലാണ്. ഋത്വപ്രകരണം എന്ന് പറഞ്ഞാൽ സസജുഷോരു എന്നുള്ള സൂത്രം വന്ന് അതിനെ തുടർന്ന് വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഒരുപാട് കൂടുതൽ സന്ധികളും കണ്ടത്. വിസർഗം വരുന്നു, സകാരം വരുന്നു, ഉപോഗപൂജ പ്രകാരം ജുഹാമലിപത്മാനിയും വരുന്നു, സാശാഷാ വരുന്നു, സുനാശു വരുന്നു, പിന്നെ യത്വം വരുന്നു, യകാരം വരുന്നു, അത് ലോപിക്കുന്നു, പിന്നെ ഉത്വം വരുന്നു, ഗുണം വരുന്നു, പലതരത്തിൽ കൂടുതലും വന്ന അവിടെയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഋത്വപ്രകരണം എന്ന് പറയാം എന്നോട്. പക്ഷേ അഷ്ടാധ്യായി നോക്കുമ്പോൾ ഈ സൂത്രങ്ങൾ പലയിടത്താണ്. ചില ആളാണെങ്കിൽ സപ്താധ്യായി കിടക്കും, ചിലത് ത്രിപാദി കിടക്കും, നാനാ സ്ഥലങ്ങളിലായത് കിടക്കുന്നു. ഇതിനെല്ലാം നമ്മൾ ഒരിടത്തേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് കണ്ട് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇതിനെ നമ്മൾ പഠിച്ചത്. ഒരു ഉദാഹരണം കാണുമ്പോൾ നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാവും. മിക്കവാറും പേർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ ഇനി പാണിനീയത്തിൽ വരുന്ന ഒന്നാണ് ഇരുപ്രകരണം. അതാണ് ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഇരുപ്രകരണമാണ്. അതിൽ അധിക രൂപങ്ങൾ പദാന്തസന്ധി വരത്തില്ലെങ്കിലും അല്ലാത്ത സ്ഥലത്ത് വരും. പക്ഷേ ഇരുത്വപ്രകരണവും ഇരുപ്രകരണവും തിരിച്ചറിയേണ്ട അത്യാവശ്യമാണ്. സ്വശുശ്രൂഷരു എന്ന് പറയുന്ന സൂത്രം എവിടെയാ വരുന്നത്? എന്റെ നമ്പർ എത്രയാണ്? 8-ാം അധ്യായത്തിൽ 2-ാമത്തെ പാദത്തിലാണ് വരുന്നു. ഇതൊന്നും നമ്മൾ കൃത്യമായി ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഒരു സാമാന്യമായ ഒരു ജ്ഞാനം ഉണ്ടായിരിക്കുന്നു. ഇത് ത്രിപാദിയിലെ സൂത്രമെന്നറിഞ്ഞാൽ സഹായിക്കും, ഇല്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാം. പറഞ്ഞല്ലോ ആ ലക്ഷ്യത്തിൽ നോക്കിയിട്ട്. അങ്ങനെ ഒരു പ്രകരണം എന്ന് പറയുന്നത് 8-ാം അധ്യായത്തിലെ 4-ാം പാദത്തിലെ ആദ്യത്തെ സൂത്രം പോലെ തുടങ്ങുകയാണ്. ആ സൂത്രം നിങ്ങളുടെ ഭാഗ്യത്തിന് ലഘു സിദ്ധാന്തമതിയില്ല, അത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അത്രയേ ഒഴിവായിക്കട്ടെ. മധുവസോ ഒരു ഛന്ദസി എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. ഇത് പഠിക്കുമ്പോൾ കുറച്ച് കൂടുതൽ അങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളൊരു അഷ്ടാധ്യായി കൈ വെച്ചിട്ട് അതുകൂടെയൊക്കെ നോക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഋത്വപ്രകരണം ഇരുപ്രകരണം എന്ന് പറഞ്ഞ വ്യത്യാസം എന്താണ്? ഋത്വപ്രകരണത്തിൽ വിധിക്കുന്നത് ഇരുഹുവെന്നാണ്. ഇരുഹു എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗ ശബ്ദമാണ്. ഗുരുശബ്ദം പോലെ ഗുരുഹു, ഗുരു, ഗുരവഹ, അതുപോലെയാണ് ഇരുഹു എന്ന് പറഞ്ഞാൽ. ഋപ്രകരണത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ വിധിക്കുന്ന രുവിധിയാണ് രു. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി രുവിധി എന്ന് പറയാം. ഇതിനെ ഋത്വവിധി എന്നും പറയാം. അതിന് പ്രത്യേക നിയമമൊന്നുമില്ല, മനസ്സിലാക്കാൻ ഒരു സൗകര്യത്തിന് പറയുന്നേ ഉള്ളൂ. രുവിധി രു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രു തന്നെയാണ്. ഇവിടെ പറഞ്ഞ രു തന്നെ അവിടെ പറഞ്ഞ രു. അവിടെ പുല്ലിംഗത്തിൽ പറഞ്ഞു, ഇവിടെ നവസവത്തിൽ പറഞ്ഞു. നവസവം എന്ന് പറയുമ്പോൾ പ്രഥമ ഏകവനത്തിൽ വിസർഗം കാണത്തില്ല. ഗുരു, ഗുരുണി, ഗുരുണി അങ്ങനെ പോകും. പോകുന്നില്ല. പുല്ലിംഗവും നവസവലിംഗവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പുല്ലിംഗത്തിൽ ആ വിഭക്തി അവിടെ കാണും. സു നവസവത്തിൽ എല്ലായിടത്തും അതിന് മാറ്റം വരും, അല്ലെങ്കിൽ അത് ലോപിച്ചു പോവും. മിക്കവാറൊക്കെ ലോപിച്ചു പോവും. അല്ലാതെ ഇപ്പോൾ രാമഹ ജ്ഞാനം പുഷ്പം അമ്മെന്ന് മാറും. അതിവിടെ ഗുരുശബ്ദം പോലെ ഉകാരം എന്നുണ്ടെങ്കിൽ അത് ലോപിച്ചു പോവും. അപ്പോ ഒന്ന് നൈസർഗിക രേഖം, മറ്റൊന്ന് ഋത്വവിധിയിലെ രേഖം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രുവിധിയിലെ രേഖ. അങ്ങനെ 3 രേഖകളുണ്ട് പാണിനിക്ക്. 3 രേഖകളിൽ സൂത്രങ്ങൾ പ്രത്യേകം പ്രത്യേകം രീതിയിൽ പ്രവർത്തിക്കും. ഇതിനെ നമ്മൾ താരതമ്യപ്പെടുത്തിയാണ് പഠിക്കുന്നത്. ആ താരതമ്യപ്പെടുത്തി പഠിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇത് ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇത് രേഖമാണോ ഋത്വമാണോ രൂപമാണോ? അപ്പോൾ ഇത് പരസ്പരം താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ ഇത് തമ്മിൽ ആശയക്കുഴപ്പം വരത്തില്ല. രൂ വന്നാൽ ഇങ്ങനെ വരും, രുത്വം വന്നാൽ ഈ രീതി വരും. അതെങ്ങനെയെന്ന് ഇപ്പം നമുക്കറിയാം. രേഖമാണെങ്കിൽ എങ്ങനെയാണ് അതും നമുക്കറിയാം. ഇനി രൂപം മനസ്സിലാക്കിയാൽ മതി ആ രേഖം. അപ്പോൾ രേഖ ഒന്നേ ഉള്ളൂ വാസ്തവത്തിൽ. പക്ഷെ വ്യാകരണ പ്രക്രിയയിൽ രേഖത്തെ പണിണി മൂന്നാക്കി. ഒന്ന് ഏതാണ്? നൈസർഗിക രേഖം. രണ്ടാമത്തത് രുത്വത്തിലെ രേഖം. മൂന്നാമത്തത് രുവിധിയിലെ രേഖം. അത് അടുത്ത് നമ്മൾ പഠിക്കും. Thank you.